തസ്യ പൂർണ്ണേ ഡട്ട്. ഇത് വരുന്ന പൂർണ്ണ പ്രത്യാന്തങ്ങളാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഭാഷയിൽ ധാരാളം പ്രയോഗിക്കുന്നതാണ്. കൃത്യമായ അർത്ഥം വ്യാകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അർത്ഥം നമുക്ക് മനസ്സിലാകും. തസ്യ പൂർണ്ണേ ഡട്ട് ഏകാദശാനാം പൂർണ്ണ ഏകാദശ. സാറിന് പ്രയോഗിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഏകാദശ പതിനൊന്നാമത്തവൻ എന്ന് പറയും. പതിനൊന്നാമത്തവൾ ഏകാദശി. ഏകാദശം പതിനൊന്നാമത്തത് അങ്ങനെ വരുന്നു. എന്നുവെച്ചാൽ പത്ത് പേരുള്ള ഒരു സമൂഹം, അതിൽ പതിനൊന്നാമത്തെ ഒരാളില്ല. പതിനൊന്നാമത്തെ ഒന്നിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യയെ പൂരിപ്പിക്കുന്ന അതായിരിക്കും. പത്തിന് പതിനൊന്നെന്നുള്ള സംഖ്യ പൂരിപ്പിക്കാൻ കഴിയില്ല. ഒരാളെ കൂടെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് നമ്മൾ പറയുന്നു അയം ഏകാദശ, ഇവനാണ് പതിനൊന്നാമത്തവൻ. പത്തേ പ്ലസ് ഒന്ന്. അങ്ങനെയുള്ളടത്താണ് ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത്. പതിനൊന്ന് എന്നുള്ള അർത്ഥത്തിലല്ല. ഏകാദശ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് എന്നല്ല അർത്ഥം. ആണ് പൂർണ്ണ. പൂർണ്ണം എന്ന് പറഞ്ഞാൽ പൂരിയതേ അനേനേരി പൂർണ്ണ. എന്തുകൊണ്ടാണോ പൂർത്തിയാക്കുന്നത്, എന്തിനേ ആ സംഖ്യ പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യയെ പൂർത്തിയാക്കുന്നത്. പൂരിപ്പിക്കുന്നത്, പൂർണ്ണമാക്കുന്നത്, എല്ലാം ശരിയാണ്. അത് ആ പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യ ആ സമൂഹത്തിൽ പതിനൊന്നാമത്തതിനെ വെളിപ്പെടുത്തുന്ന ആ സംഖ്യ സംഖ്യയിലാണിത് വരുന്നത്. വ്യക്തിയിലല്ല, സംഖ്യ. ഏകാദശാനാം പൂർണ്ണ ഏകാദശ. ഏകാദശൻസം അതിനൊന്ന് തസ്യ പൂരണേ ഡട്ട് ഡകാരയിത്ത് ടകാരയിത്ത് വിശേഷിക്കുന്ന എന്താണ് ആ ഏകാദശാനാം. അനുഗ്രഹം എങ്ങനെ വരും? ഏകാദശനാം ഡട്ടില ഏത് സൂത്രം വരുന്നു? അൻപോയി. കാരണം ഡട്ടിൽ രണ്ടിത്തുള്ളൊന്ന് ഡായും മറ്റൊന്ന് ടായും. ഡായുടെ പ്രയോജനം തന്നെ ഡിത്താക്കുക, ടായുടെ പ്രയോജനം തന്നെ ടിത്താക്കുക. ഡിത്താക്കുന്നതിന്റെ പ്രയോജനം ടേഹി, ടിത്താക്കുന്നതിന്റെ പ്രയോജനം ഡിഡാണ്. ജ്യോസിനെ മാത്രം അപ്പോ ഏകാദശൻ ടിലോപിച്ച് ഏകാദശ ഏകാദശ പ്രാതിസഞ്ജ്ഞാസ്വദ്യുത്പത്തി ഏകാദശ പതിനൊന്നാമത്തവൻ. പതിനൊന്ന് പേരെ ഒരു ലൈനിൽ നിർത്തിയിട്ട് ഒരറ്റത്ത് നിന്ന് എണ്ണീറ്റ് പതിനൊന്നാമത്തവൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ആള് ഏകാദശ. അവനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറയും അവനാണ് പതിനൊന്നാമത്തവൻ. പതിനൊന്നല്ല, സംഖ്യയല്ല, പതിനൊന്നാമത്തവൻ. അതുപോലെ സ്ത്രീയാണെങ്കിൽ ഏകാദശി. നീപ്പ് വന്നു, എസ് സി ജാകാരം ലഭിച്ചു ഏകാദശി. മുസരിംഗത്തിലാണെങ്കിൽ ഏകാദശം പുഷ്പം, പുഷ്പത്തെ വിശേഷിപ്പിക്കുന്നു. പതിനൊന്ന് പുഷ്പങ്ങളുണ്ട്. പതിനൊന്നാമത്തെ പുഷ്പത്തെ നമ്മൾ പറയും ഏകാദശം പുഷ്പം. ദശമസ്തമത്തിലെ ദശമഹന്റെ രീതി പോലെയാണ് അത് വരുന്നുണ്ട്. ഉപശബ്ദ ലൗകിക സംഖ്യ നഹി അതഹ ഇതേ പരേ സംഖ്യയാ അവയവേ തയ സൂത്രദ്വാര തയ പ്രാപ്തി നഥാ എന്ന് കേട്ടില്ല, വായിച്ചു കേട്ടില്ല, ഞാൻ നോക്കിയല്ല. ഉപശബ്ദ ലൗകിക നഹി ഉപാദുദാത്തോ നിത്യം എന്ന സൂത്രത്തില് വ്യാഖ്യാനം എഴുതിയതിന് ശേഷം അടുത്ത ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു പാരഗ്രാഫ്, ഉപശബ്ദ ലൗകിക സംഖ്യ നഹി അതഹ ഇസ്സേ പരേ സംഖ്യായാഹ അവയവേ തയപ് സൂത്രദ്വാര തയപ് പ്രാപ്തി നഥ പരന്തു ഇസ് സൂത്രമേ ഉസ്കേ സ്ഥാൻ പർ അയച്ചിക്കേ വിധാൻ കേ കാരൻ ഉപസേ പരേ ഭി തയപ് കർണ മുനി സമ്മത പ്രതീത ഹോത്താ ഹെ. അതായത് അവിടെ എന്താ പറഞ്ഞത്? ഉപശബ്ദത്തിൽ നിന്ന് എങ്ങനെ, കാരണം മുമ്പത്തെ സൂത്രത്തിൽ പറയുന്നത് ദിത്രിഭ്യം തയസ്യ അയച്ചുവ എന്നാണ്. ദി ശബ്ദത്തിൽ നിന്നും ത്രിശബ്ദത്തിൽ നിന്നും അവയവാർത്ഥത്തിൽ തയപ്പ് വരുന്നു. ഉപശബ്ദത്തിന് തയപ്പ് വിധിച്ചില്ല, പക്ഷെ അയച്ച് വിധിച്ചു. ഈ അയച്ചു ജ്ഞാപകമാണ് ഉപശബ്ദത്തിൽ നിന്നും തയപ്പ് വരാമെന്നുള്ളത്. വിധിക്കാതെ തന്നെ തയപ്പ് വന്നു. ഉപശബ്ദത്തിൽ നിന്ന് എങ്ങനെ വരും? അത് രണ്ട് അവയവങ്ങളുള്ള ഒന്ന്, അതിന്റെ പേരായി. ഉഭു എന്ന് പറയുന്ന സാധാരണ വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ്, സത്യമായിട്ടല്ല. ഭൂ തൗന വിജാനീത് എന്നൊക്കെ ഉള്ളത്. അപ്പോ അത് എങ്ങനെ സാറിന് തയപ്പ് വരേണ്ടത്? ഒരു സംജ്ഞയിൽ നിന്ന് അതിന്റെ അവയവത്തെ കാണിക്കാനാണ്. അങ്ങനെ അല്ലാത്തടത്ത് എങ്ങനെ ഇവിടെ തയപ്പ് വന്നു? പറയുന്നു അത് അയച്ച് വിധിച്ചിരിക്കുന്നോണ്ട് അതിൽ നിന്നും തയപ്പ് വരുന്നു. അപ്പോൾ ഉഭയം, ഉഭയേ രണ്ടവയവങ്ങളുള്ള ഒന്നിന്റെ സംജ്ഞയായി മാറും. ഉഭയേ മണി അങ്ങനെയൊക്കെ പ്രയോഗിക്കാം. അപ്പോൾ അയച്ച് വന്നതുകൊണ്ട് മനസ്സിലാക്കണം എന്താണ് തയപ്പ് വരാണ്. ആ സിദ്ധാന്തവതിയുടെ വ്യാഖ്യാനങ്ങളിൽ കൊടുത്തിട്ടുള്ളതാണ്. അതായത് സൂത്രം എന്താണ്? സംഖ്യയാഹ അവയവേ തയപ്പ്. സംഖ്യ അല്ലല്ലോ, സംഖ്യയായ അവയവേ തയപ്പ് എന്നല്ല ഇങ്ങോട്ട് അനുവർത്തി വരുന്നു. 42, 43, 44 ഉപശബ്ദം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഖ്യ അല്ലല്ലോ, വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നതിന്. ഇതിന്റെ ആവശ്യമില്ല സംഖ്യാവയവ തയപ്പ്, കാരണം ഏക ദ്വി ത്രീ പോലെയുള്ള ഒരു ശബ്ദമല്ല. കഴിഞ്ഞ ദിവസം എന്റെ ഓർമ്മ ഞാനത് പറഞ്ഞെന്നാണ്. സംഖ്യ അല്ലെങ്കിലും ലൗകിക സംഖ്യ ലോകപ്രസിദ്ധമായി ഉപയോഗിക്കുന്ന സംഖ്യ അല്ല. അതല്ല പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. ഏകാദശാനാം പൂർണ്ണ ഏകാദശ നാന്താദ് അസംഖ്യാദേർ മഠ് ടഡോ മഠാഗമഹ. ഇവിടെ മട്ട് വിധിക്കുന്നതിന് രണ്ട് കണ്ടീഷൻസാണ്. ഒന്നെന്താണ്? നാന്തമായിരിക്കണം. മറ്റൊന്ന് ആദിയിൽ സംഖ്യ പാടില്ല. ഉദാഹരണം ഏകാദശ. ഏകാദശ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് തസ്യപൂർണ്ണ ഡട്ട് വന്നു, പക്ഷെ അതിൽ ആദിയിൽ ഒരു സംഖ്യയുണ്ട്. ഏതാണ്? ഏക. അപ്പൊ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. പിന്നെ നകാരാന്തം ആയിരിക്കണം. അങ്ങനെയുള്ള ശബ്ദത്തിൽ നിന്ന് എന്തു വരുന്നു? ഡട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മട്ട് വരും. ഒരു ഡട്ടിന് ഒരു മട്ട്, ഒരു ഡട്ടിന് ഒരു മട്ട്. അപ്പൊ ആദ്യം ഡട്ട് വരണം, പിന്നെ എന്ത് വരണം? മട്ട് വരണം. അതാണ് വൃത്തി എഴുതിയിരിക്കുന്ന ഡടോ മട്ടാകുന്നത്. ഡട്ടിന് മട്ടാകും വരും. കാരണം ഡട്ടിന് മട്ട് വിരിക്കുമ്പോൾ പൂർവ്വത്തിൽ വരും. ആഗമമായിട്ട് വരുമ്പോൾ എവിടെ വരും? ആദ്യന്തോ ടൈതോ പൂർവ്വത്തിൽ വരും. ഉദാഹരണം വളരെ സ്പഷ്ടമാണ്. പഞ്ചാനാം പൂരണ പഞ്ചമഹ, പഞ്ചൻ ശബ്ദം ആദ്യം എന്താ വരും? തസ്യ പൂരണേ ഡട്ട്, പഞ്ചൻ ആം ഡട്ട്. ഡട്ടിലെന്ത് ശേഷിക്കും? ആ ശേഷിക്കും. പിന്നെ എന്ത് വരുന്നു? തസ്യപൂർണേ മട്ട്. ഡട്ട് വിധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് വരും? അസംഖ്യാദേഹി മട്ട്. ഇവിടെ നഗാരാന്തമാണ് പഞ്ചൻ. ആദിയിൽ സംഖ്യയില്ല, അതെന്ത് വരും? മട്ട് വന്നാ ഇവിടെ വരും? പൂർവത്തി വരും, ആക്കി മുമ്പ് വരും. മാ വന്നു, മാ വന്നു. ഇപ്പൊ എന്തായി? പഞ്ചൻ മാ. ഇവിടെ എന്ത് വരും? നലോപ പ്രാതിപന്ധ്യസ്യ നഗാരം ലോപിച്ചു പഞ്ചമ വരും. നസ്തത്തിലെ വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? നസ്തദ്ധിതേ വരുന്നില്ല. എന്തുകൊണ്ട്? പഞ്ചന്മാതിരിക്കും നാന്തമില്ലേ? ബസഞ്ഞയില്ല. മാ വന്നു കഴിഞ്ഞപ്പോ ബസഞ്ഞയില്ല. ടേഹയും വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെയും ബസഞ്ഞയില്ല, ഡിത്തില്ല. അപ്പം നടുവ് പ്രാതിപന്ധ്യപ്രകാരം നഗാരം പഞ്ചമഹ സപ്തമഹ അഷ്ടമഹ നവമഹ ദശമഹ നാന്തമായ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പഞ്ചമൻ. സ്ത്രീലിംഗത്തിൽ എന്തുവരും? പഞ്ചമി, ഷഷ്ഠി, സപ്തമി. അത് നമ്മൾ തിഥിക്ക് സാധാരണ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അഞ്ചാമത്തെ തിഥി പഞ്ചമി, അഞ്ചാമത്തത് എന്നുള്ളതാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് വരുമ്പോൾ അഞ്ചാമത്തത്, അങ്ങനെ ഷഷ്ഠി. അത് നേരിട്ട് വിധിച്ചിരിക്കുകയല്ലേ. എന്താണ്? ഡോ മട്ട്. അപ്പൊ എന്തുവരും? ആദ്യം വരും. പല കാരണങ്ങളുണ്ട്. അത് അടുത്ത സൂത്രമാണ്, അന്തരംഗമാണ്. പല കാരണങ്ങളുണ്ട്. അന്തരംഗം ശീഘ്ര ഉപസ്ഥിതികം, ശീഘ്രമായി ഉപസ്ഥിതി വരുന്ന ഏതിന്റെ? ഡോമട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഡട്ട് നമ്മളെ മനസ്സിലിരിക്കുകയാണ്. പെട്ടെന്ന് മട്ട് കേൾക്കുമ്പോൾ എന്താ വരുന്നത്? ഡടോ മട്ട്, ഡട്ടിന് മട്ട്. ശീഘ്രോപസ്ഥിതി വരുന്നതിന്റെ മട്ടിന്റെ. അപ്പൊ പെട്ടെന്ന് മട്ട് വരും. ആ കാരണം ഡട്ടെന്ന് പറഞ്ഞിട്ട് മട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ഏതാ? ഡടോ മട്ട്. അതുകൊണ്ട് അന്തരംഗമായി ആദ്യം വരും. മട്ട് വന്നപ്പോഴും മറ്റ് വന്ന ശേഷം അത് ഡട്ട് അല്ലാതാകില്ലല്ലോ. ഡട്ട് ഉണ്ടല്ലോ അവിടെയും. മറ്റ് വന്ന ശേഷം പരത്തിന് വേണ്ടി, പരത്തിന് മട്ടായിപ്പോയി. ആഗമം അതിന്റെ ഒരു ഭാഗമല്ലേ തന്നെ. അപ്പൊ പരത്തിലെ ഡിത്ത് ഉണ്ടല്ലോ. പരത്തിലെ ഡിത്ത് ഉണ്ടല്ലോ. ഉണ്ട്. ബസഞ്ഞുണ്ടോ? ബസഞ്ഞ എല്ലാവർക്കും. പഞ്ചമഹ അപ്പൊ ഈ സൂത്രത്തിൽ രണ്ടു കാര്യം പറഞ്ഞു, ഒന്ന് നാന്തമായിരിക്കണം, മറ്റൊന്ന് അസംഖ്യാതിയായിരിക്കണം. അതിന് നാന്തത്തിന് ഉദാഹരണമാണ് നാന്താക്യം. ഈ ഉദാഹരണം പിന്നെയാ കൊടുക്കേണ്ടത്, ഇവിടെ ആവശ്യമില്ല. കാരണം ഈ വിംശ എന്ന് ശ്രദ്ധിക്കുന്ന അടുത്ത സൂത്രം വന്നിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഉദാഹരണം കൊടുത്താൽ അതിന്റെ ചോദ്യത്തിന് ഉത്തരം. തി വിംശതേ റെഡിറ്റി. വിംശതേർ ഭസ്യ തിശബ്ദസിലോകോ ഡിതി പരെ വിംശതി ശബ്ദത്തിന്റെ ഭസഞ്ഞയുള്ള വിംശതി ശബ്ദത്തിന്റെ തി ശബ്ദത്തിന് ലോപം വരും, ഡിത്ത് വരെ വരിക. അപ്പം വിംശതി ശബ്ദത്തിന് ആദ്യം എന്ത് വരും? വിംശതേ പൂരണ തസ്യപൂരണേ ഡട്ട് വരും. അപ്പോൾ അടുത്ത് പറയുന്ന എന്താണ്? വിംശതേർ ബസ്യ തിശബ്ദസിലോ ഡിതി പരെ. ഡട്ട് വന്നു കഴിഞ്ഞാൽ ആന്നിരിക്കും. വിംശതിയുടെ തി ശബ്ദത്തിന് ലോകം വരുന്നു, ഡിത്ത് വരം ഇരിക്കും. വിംശതിയില തീലോപിച്ച ശേഷിക്കുന്ന ഏത്? വിംശ. പരത്തിൽ എന്തിരിക്കുന്നു? ആ വിംശ ആന്നിരിക്കുമ്പോ എന്തുവരും? നിശ്ചേദിച്ച വരും എന്നാണ് നമ്മൾ സാധാരണഗതി പറയേണ്ടത്. പക്ഷേ ഇത് ആറാം അധ്യായത്തിൽ നാലാം പാദത്തിലെ 142 ആറാം അധ്യായത്തിലെ നാലാം പാദത്തിലെ 122 എന്റെ ഓർമ്മ. 2 മുതൽ 175 വരെ ആഭീയമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? തസ്മിൻ കർത്തിയേ തദസിദ്ധം സ്യാത്. സൂത്ര ഓർമ്മയുണ്ടോ? അസിദ്ധവ തത്ര അഭാ. ആഭീയത്തിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആഭീയത്തിലെ മറ്റൊരു സൂത്രത്തിന് അറിയാൻ പറ്റില്ല. അതാണ് ഒരു തകരാറ്. അപ്പൊ ആഭീയത്തിലെ സൂത്രമാണെന്ത്? തിവിംശതേർ ഡിതി എന്ന് പറയും. ആഭീയത്തിലെ തന്നെ മറ്റൊരു സൂത്രമാണെന്ത്? എസ്ചേദിച്ച. ഇപ്പൊ തിവിംശതേർ ഡിതി എന്നുള്ള സൂത്രപ്രകാരം തീ ലോപിച്ചത് എസ്ചേദിച്ചയ്ക്ക് അറിയില്ല. എസ്ചേദി നോക്കുമ്പോൾ ഇവിടെ എന്തിരിക്കും? തീ ഇരിക്കും. ഇതാണ് തസ്മിൻ കർത്തവ്യേ എസ്യേതിജ കർത്തവ്യേ തദാശതം കാര്യം തിവിംശതേർഡിതി പ്രകാരം തിലോപം അസിദ്ധം. അപ്പം വിംശതിയിൽ തന്നെ ഇരിക്കും. എസ്യേതിജ പ്രകാരം ആകാരം ലോപിക്കത്തില്ല. അപ്പോൾ എന്തുവരും? വിംശ ആന്നിരിക്കുന്നിടത്ത് എന്തുവരും? വിംശ ആഭ്യമായിരുന്നു. ഇതൊന്നും നമ്മൾ ഓർക്കത്തില്ല, വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കും. തിവിംശതേർ കാണുമ്പോൾ 6, 4, 142 എന്നുള്ള ചിന്തയൊന്നും നമുക്ക് പോകത്തില്ല. വ്യാഖ്യാനം കാണുമ്പോഴാണ് മനസ്സിലാകുന്നു ഇങ്ങനെ ഇവിടെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാകുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളതൊന്നും ചിന്തിച്ചില്ല. പാണിനി ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് സൂത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. എന്തുകൊണ്ട് കാണുമ്പോൾ വിംശതിയിലെ ഈ ലോപിക്കാമല്ല? എസ്ഛേദിച്ച പ്രകാരം അത് കാണുമ്പോൾ വിംശതിയുണ്ട്, അതിൽ ഈ ലോപിച്ചു കഴിഞ്ഞാൽ പോയല്ലോ, വിംശതി പോയല്ലോ. ലോപിച്ച അസിദ്ധം തന്നെ ഉള്ളു. അതിന് ലോപം സംഭവിച്ചു കഴിഞ്ഞു, ലോപിച്ച അസിദ്ധം, അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ മറ്റൊരു പ്രശ്നം വരുന്നത് വിംശതിയിലെ തീ തീക്ക് ലോകം വിരിച്ചപ്പോൾ ഒന്നും അലോകം ദിശ പ്രകാരം ഇകാരം നോപിക്കാം. കാരണം തീക്കല്ലേ ലോകം വിരിച്ചത്. അതിന് പറയുന്ന ഒന്ന് പ്രധാനമായിട്ടും എന്താണോ വിംശതി എന്ന് പറയുന്നതിന് തീ എന്ന് നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് തീക്ക ലോകം വരാവും. മറ്റൊന്ന് പറയുന്നത് നാനർത്ഥകേ അലോന്ത്യ വിധുരനഭ്യാസ വികാരേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഏകദേശോ അനർത്ഥക സമുദായോ അർത്ഥവാൻ. അനർത്ഥത്തിൽ അലോന്ത്യ വിധി വരുന്നില്ല. തീയിലെ വികാരം അനർത്ഥകമാണ്, അവിടെ അലോന്ത്യ വിധി വരത്തില്ല, അതുകൊണ്ട് വികാരം ലോപിക്കത്തില്ല. ഇങ്ങനെയൊക്കെ സമാധാനങ്ങൾ പറയുന്നു. ചുരുക്കത്തിൽ വിംശ എന്ന് രൂപസിദ്ധിക്കും, തീ പോയി. വിംശി വിംശം അങ്ങനെ രൂപസിദ്ധിക്കും. സംഖ്യാവാചകമായിട്ട് തന്നെ ത്രിംശതിഹി എന്നുള്ളതിന് പകരം മുപ്പതിന് ത്രിംശത് എന്ന് ചില പുസ്തകങ്ങളെ കാണാലോ. ഉണ്ടല്ലോ ത്രിംശത്ത്, ഉണ്ട് ത്രിംശത്താണല്ലോ പ്രാതിപതികം. വിംശത്യാദിഭ്യ തമഠ് അന്യതരസ്യാണ്. ആ സൂത്രം ഇവിടെ ഇല്ല. വിംശത്യാദിഭ്യ തമഠ് അന്യതരസ്യ. വിംശതി തുടങ്ങിയ ശബ്ദങ്ങളിൽ നിന്ന് തമട്ട് വരും. എന്നുവെച്ചാൽ വിംശതി തമ, ത്രിംശതി തമ, അങ്ങനെയും വരാം. വിംശത്യാദിപ്യതിന് ശേഷം അത് ശതത്തിന് വരാൻ പ്രത്യേക സൂത്രമുണ്ട്. ശത മാസ അർദ്ധമാസ അങ്ങനെ ഒരു സൂത്രമുണ്ട് പ്രത്യേകം. അതായത് പൂർണ്ണ പ്രത്യാന്തങ്ങൾ സിദ്ധാന്തവതി എഴുതുന്ന ഒരുപാടുണ്ട്, എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏതെങ്കിലും ഒരു ശബ്ദം എങ്ങനെ വന്നു എന്ന് സംശയം വന്നാൽ സിദ്ധാന്തവതി നോക്കിയാൽ മതി. ഒരു ഉദാഹരണമാണ് അത്. വിംശതി തമ, ശതതമ എന്നൊക്കെ സൂത്രമുണ്ട്. വിംശ. അപ്പോ നാന്താത് അസംഖ്യാതെ മട്ടെന്ന് പറയുന്നതിന് അസംഖ്യാദേഹി പറഞ്ഞല്ലോ. അസംഖ്യാദേഹിക്കും കാരണം ഡട്ടിന് മട്ട് വരണമെങ്കിൽ പൂർവത്തിലൊരു സംഖ്യ പാടില്ല. അങ്ങനെ നേരത്തെ വന്ന ഉദാഹരണം തന്നെ ഏകാദശി, അവിടെ മട്ട് വന്നില്ലല്ലോ. ഇവിടെ തസ്യപുറിന് ടട്ടേ വന്നു, ഡട്ട് മട്ട് വന്നില്ല. കാരണം പൂർവത്തിൽ സംഖ്യ ഉണ്ട്. ഏകാദശ, ദ്വാദശ, ത്രയോദശ, ചതുർദശ ഇവിടെ ഒന്നും വരത്തില്ല. അടുത്ത് വരുന്നു ഷഡ് കതി കതിപേ ചതുരാന്ധു. ഏഷാം ധുക്കാകമസ്യ ഡാട്ടി ഷണ്ണാം പൂർണ്ണ ഷഷ്ഠ കഥിതഃ കഥവേ ശബ്ദസ്യ സംഖ്യാത്വേ അപി അതേവ ജ്ഞാപകാത് ഡട്ട് കതിപയധ ചതുർത്ഥ. ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഷഡ് ശബ്ദം ഷഷ് പ്രാതിപദികം കതി കതിപേ ശബ്ദം ചതുർശബ്ദം എന്നെല്ലാം എന്ത് വരുന്നു? ദുഃഖ് വരുന്നു. യേഷാം ദുഃഖാഗമസ്യ. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ വിധിച്ചതെല്ലാം തിത്തായിരുന്നു, അതുകൊണ്ട് പ്രത്യേകത്തിന്റെ പൂർവ്വത്തിൽ വന്നു. ഇവിടെ വിധിച്ചതെല്ലാം ഇവിടെ വിധിച്ച കിത്ത്, അതുകൊണ്ട് ഇവിടെ വരും പൂർവ്വത്തിലെ പ്രാതിപദ്യത്തിന്റെ പരത്തി വരും. നമ്മൾ ചിന്തിക്കും പരത്തിലിരിക്കുന്ന പ്രത്യയത്തിന്റെ പൂർവത്തി വന്നാലും പൂർവത്തിലിരിക്കുന്നതിന്റെ പരത്തി വന്നാലും ഇടയ്ക്കാണല്ലോ വരുന്നത്, എന്താ തകരാറെന്ന് വിചാരിക്കും. പക്ഷെ വലിയ തകരാറ് വരും. എന്താണ് ചതുര ശബ്ദത്തിൽ നിന്ന് ഡട്ട് വന്നു കഴിഞ്ഞാൽ ദുഃഖ പരത്തിലാണ് വിരിക്കണമെങ്കിൽ എന്തുവരും? ശേഷ ഒരു പ്രകാരം ഒരുത്വം വന്ന് ഹരവസാന വിസർജനീയ വിസർജനീയസ്യ സ ചാതൂ എന്തുകൊണ്ട് ദുഃഖ പരത്തിലിരിക്കും പൂർവ്വത്തിന് പദസഞ്ജ വന്നു കഴിഞ്ഞാൽ ഋത്വ വിസർഗ സകാരങ്ങൾ വരും. അപ്പൊ പാണിനിയുടെ ബുദ്ധി ഒന്ന് നോക്കണം. പാണിനി എന്ത് ചെയ്തു? ദുഃഖ് വന്നപ്പോ പൂർവ്വത്തിൽ വിധിച്ചു. അപ്പൊ ചതുര് ശബ്ദത്തിൽ നിന്ന് ദുഃഖ് വന്നു കഴിഞ്ഞാൽ ചതുർദ് പരത്തിലുള്ള ഡട്ടിലെ ചതുർദ്ധ, വേറെ ഒന്നും അവിടെ സംഭവിക്കത്തില്ല. ഋത്വം വരുന്നതിന് എന്തുകൊണ്ട്? പദാന്തമല്ല, ചതുർദ്ധ എന്നല്ലേ ലോകപ്രസിദ്ധമായ രൂപം. ആ രൂപം ശ്രദ്ധിക്കണമെങ്കിൽ ഇതേ ഉള്ളു വഴി. അങ്ങനെ എല്ലായിടത്തും വരും. ഏഷാദുഖാഗമസ്യ ഡടി ഷണ്ണാം പൂർണ, ഷഷിൽ നിന്ന് ദുഃഖ് വരുമ്പോഴും തന്നെ ഷഷിൽ നിന്ന് ആദ്യം എന്തുവരും? തസ്യ പൂരണേ ഡട്ട് ഷാഷ് പരത്തിൽ എന്തോന്നു ആ വന്നു ഷാഷ് ആ തസ്യപൂരണേ ഡട്ടിലെ ആ പരത്തിയിരിക്കുമ്പോൾ എന്തുവരുന്നു? ഷട്ട് കതി കതി ചതുരാം ദുഃഖ് ഷാഷധ് ഷാഷധ് നിരീക്ഷിക്കുന്നത് എന്തോരും ഷ്ടുത്വം വന്നു ഷഷ്ഠ ഷഷ്ഠ അങ്ങനെ ഷഷ്ഠ കിട്ടണമെങ്കിൽ ദുഃഖ് പരത്തിൽ വന്നേ പറ്റും. കതിശബ്ദം കതിശബ്ദത്തിൽ നിന്നെന്ത് വരുന്നു? തസ്യപൂർണേ ഡട്ട് ഷണ്ണാം പൂർണ കതീനാം പൂർണ കഥേ പൂർണ എന്ന് വരൂ നിത്യബഹുവിനാന്ന് തോന്നുന്നു. കതിശബ്ദം അവിടെ പഠിച്ചു പഠിച്ചോ? കതി കതി കതി എന്ന് രണ്ടും വരും. എന്തുകൊണ്ട്? ഷഡ്വ്യോ ലുക് ഷഡ് സഞ്ജയുണ്ട്. ഏ സൂത്രപ്രകാരം? ബഹുഗണ്ണമാത്രമുണ്ടെത്തി സംഖ്യ. ആ അതൊക്കെ ഓർക്കുന്നു നല്ലത്. നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തു, ഞാനും മറന്നുപോയി. എന്തുവന്നു? കതിശബ്ദത്തിൽ നിന്ന് ബഹുഗണ വതുടതി സംഖ്യ, അതിന് കതിശബ്ദം വന്നോ? എവിടെ ബഹുഗണ ഡെത്തി ഡെത്തി എങ്ങനെയാ കതിയാവുന്നത്? ഡതി എങ്ങനെ കതിയാവും? അത് തന്നെ, ഡതി എങ്ങനെ കതിയാവും? കിമേർ ഡതി കിം ശബ്ദത്തിന് ഡതി പ്രത്യേകം വിധിച്ച് കതി വന്നു. പ്രത്യേകഗ്രഹണേ തദന്താഗ്രാഹ്യ. അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട്. കഥി കതിയിൽ നിന്ന് എന്തോന്നു? ധാവുന്നു. കഥിത അല്ല, അത് വേറെ സംഗതി. അല്ല കഥിത കഥിത കൃദന്തം കഥിത, അതെങ്ങനെയാ വന്നത്? കഥവാക്യപ്രബന്ധേ അതിൽ നിന്ന് നിഷ്ഠ വന്നാൽ കഥി കഥിതാണ്ടല്ലോ. അതിനി വരും, അത് വിഷമിക്കേണ്ട, വരും. കതിവേ ശബ്ദസ്യ അസംഖ്യാത്വേ അപി അതേവ ജ്ഞാപക ഡട്ട്. കാരണം ആദ്യം തസ്യ പറഞ്ഞ ഡട്ട് വരണ്ടേ, സംഖ്യാശബ്ദത്തിൽ നിന്നല്ലേ വരേണ്ടത്, ഉപശബ്ദത്തിൽ നിന്ന് വന്നതുപോലെ. ഇവിടെ കതിപേ ശബ്ദം സംഖ്യാശബ്ദമല്ല, എങ്ങനെ വരും? പറയുന്നു ഡട്ട് പരമിരിക്കുമ്പോൾ ദുഃഖ് വിധിച്ചു, അതുകൊണ്ട് സംഖ്യ അല്ലെങ്കിലും കതിപയ ശബ്ദത്തിൽ കതിപയ എന്ന് പറഞ്ഞാൽ എന്താ? കതിപയ അർത്ഥം ചില എന്ന് മലയാളത്തിൽ പറയുന്നു. ചില കതിപയ ശബ്ദത്തിന് സംഖ്യ അല്ലെങ്കിലും അതേവ ഞാപകാത്മ ഡട്ട്. ഇതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? ഡട്ട് വരുന്നു. ഡട്ട് വന്നു കഴിഞ്ഞാൽ ഷഡ് കതി കതിപേ ചതുരം ദുഃഖ് കതിപയ ധ എന്ന് പറയുന്നു. ചതുരന് വന്നിട്ട് ചതുർധ എന്ന് പറയുന്നു. കതിപയ ശബ്ദം ഒരു സംഖ്യയായിട്ടുള്ള അളവ് ചോദിക്കുമ്പോഴല്ലേ പറയുള്ളൂ, പരിമാണമായിട്ട് ചോദിക്കുമ്പോൾ പറയില്ലല്ലോ. കതിപയ എന്ന് പറയുന്നൊരു സാമാന്യമായിട്ട് എണ്ണത്തിൽ അല്ലേ അത് പറയുള്ളൂ. എണ്ണത്തിൽ അല്ലേ അത് പറയുള്ളൂ, അല്ലാണ്ട് പരിമാണത്തിൽ പറയൂ. കതിപയ സംഖ്യയായിട്ട് ഉത്തരം പറയുമ്പോഴല്ലേ കതിപയ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സംഖ്യാവാചകം അല്ലേ? ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചും പറയാം കതിപയ, വിശേഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനേം വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാം. അതായത് അതൊരു സാമാന്യമല്ല ചില എന്ന് പറയുന്നത്. എന്തിനുപയോഗിക്കാന്ന്? ചില എന്ന് പറയുന്ന വിശേഷം പൊതുവായി ഉപയോഗിക്കാം. പ്രയോഗം നോക്കണം എങ്ങനെയാണ്, എവിടെ വരുന്നു. പ്രയോഗം കൊണ്ടേ തീരുമാനിക്കാൻ പറ്റും. ഇവിടെ തീയപ്രത്യം വിധിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? തസ്യപൂർണ ഡട്ടിന്റെ അപവാദം. ഡട്ട് വിധിച്ചിട്ടല്ല വിധിക്കുന്നത്, അതാണ് ഡട്ടോ അപവാദ. ദ്വയോ പൂർണോ ദ്വിതീയ പ്രാതിപതി ഏതാണ്? ദ്വയിൽ നിന്ന് എന്ത് വന്നു? ദ്വയോ പൂർണ എന്ന് വിഗ്രഹിച്ചു. തീയപ്രത്യം വന്നു. അപവാദം ആണ് പറയുന്നത്. ഡട്ടോ അപവാദം, അപവാദ സൂത്രം. മറ്റേതൊക്കെ ഡട്ട് വന്ന് ആഗമമായിട്ട് വരും. ഒന്ന് ടിത്തായിരിക്കും അല്ലെങ്കിൽ കിത്തായിരിക്കും. ഇവിടെ അങ്ങനെ ആഗമത്തിനൊന്നുമില്ല, തീയ നേരിട്ടങ്ങ് ഇരിക്കുകയാണ്. രണ്ടാമത്തവൻ തൃതീയ. ഇവിടെയാണ് നമ്മൾ മുമ്പ് പഠിച്ച സൂത്രം വരുന്നത്. ഏതാണ്? വികല്പമായിട്ട് സർവനാമ സജ്ഞ വന്നിട്ട് രണ്ട് രൂപം വരുന്നു. എങ്ങനെ? അങ്ങനെയാണ് സർവനാമത. അപ്പൊ എന്ത് വരുന്നു? സർവനാമ സംഖ്യ വന്നു കഴിഞ്ഞാൽ ചതുർഥി തന്നെ ആദ്യം നോക്കാം. അങ്ങേൽ എന്തുവരും? ദ്വിതീയസ്മൈ സർവനാമനസ്മൈ വന്നില്ലെങ്കിൽ ദ്വിതീയായ. പഞ്ചമി വരുമ്പോ എന്ത് വരുന്നു? സർവനാമ വന്നില്ലെങ്കിൽ ദ്വിതീയസ്മാ അങ്ങനെ വരുന്നു. അല്ലെങ്കിൽ ഷഷ്ടിയിൽ വരുമ്പം ദ്വിതീയ സപ്തമിയിൽ പുല്ലിംഗത്തിൽ ദ്വിതീയ സ്ത്രീലിംഗത്തിൽ എന്തൊക്കെ വ്യത്യാസം വരും? സ്ത്രീലിംഗത്തിൽ സൂത്രം സൂത്രം സർവനാമന സ്വാട്സ്യവന്ന് കർസവും വരും. അപ്പോ ദ്വിതീയ പഞ്ചമിയില് സർവനാമ സംജ്ഞ വരാതിരിക്കുമ്പോ ദ്വിതീയായാഹ സർവനാമ സംജ്ഞ വന്നു കഴിഞ്ഞാൽ ദ്വിതീയസ്യ സപ്തമി ഏകവനത്തില് ദ്വിതീയസ്യാം അങ്ങനെ വികല്പമായിട്ട് സർവനാമ സംജ്ഞ വരും ദ്വിതീയ തൃതീയ തീയപ്രത്യാന്ത തന്നെ ത്രേഹേ സംപ്രസാരണം ച അടുത്ത് തൃതീയ അത് എളുപ്പമാണ് പ്രാതിപതി ഏതാണ് ത്രീ ത്രയാണാം പൂർണ ത്രീയിൽ നിന്ന് എന്തുവരും തീയ വരുന്നു ത്രീയിലെ രേഖത്തിന് സംപ്രസാരണ ത്രീയിലെ രേഖത്തിന് എന്തോന്നു സംപ്രസാരണം എന്നാൽ സംപ്രസാരണ അശപൂർവരും എന്നിട്ട് തൃ ത്രീ എന്നാണ് പ്രാതിപതി ത്രീ ത്രീ ഇംഗ്ലീഷിലെ ത്രീ സംപ്രസാരണം വന്നു കഴിഞ്ഞാൽ എന്തായി തൃതീയ തൃതീയ തൃതീയ തൃതീയ സംപ്രസാരണമെന്നും സംപ്രസാരണ അശപൂർവമെന്നും തൃതീയ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വാർത്തകമുണ്ട് തുര്യച്ഛയതും ആദ്യക്ഷര ലോപസ്ഥ ചതുരച്ഛയതും ആദ്യത്തര ലോ ആദ്യക്ഷര ലോപസ്ഥ പറഞ്ഞിരിക്കുന്നു ചതുരച്ഛയതും ആദ്യക്ഷര ലോപസ്ഥ ഇതിനകത്തില്ല ചതുർശബ്ദത്തിൽ നിന്ന് ഛ വന്നു കഴിഞ്ഞാൽ ആദ്യക്ഷരം ലോപിക്കും ഏത് ച ചാക്കെന്തുവരും ആയന ഭടകജകാം പ്രത്യേക ഈയ വരും തുരു ഈയ തുരിയ മനസ്സിലായോ ചതുരശബ്ദത്തിൽ നിന്ന് ഛ വരുന്നു ചതുരച്ഛ യതോ ആദ്യക്ഷര ആദ്യക്ഷരം എന്ന് പറയുമ്പം പ്രാതിപതികത്തിന്റെ ആദ്യത്തെ ചകാരം ലോപിക്കും അപ്പോ ശേഷിക്കുന്ന അവിടെ എന്താണ് തുരു ചാക്കിയ വന്നു കഴിഞ്ഞാൽ തുരീയ അവിടെ പറഞ്ഞു ചതുര ആദ്യക്ഷരം ലോപിച്ച് ഏകാരവും വരാം എത്ത് ഇപ്പൊ ചതുർശബ്ദത്തിൽ നിന്ന് എത്ത് വന്നു ചതുറിയ ആദ്യക്ഷരം ലോപിച്ചു കഴിഞ്ഞാൽ തുരിയും തുരിയും ഈ വാർത്തയ പ്രകാരമാണ് ശ്രദ്ധിക്കുന്നത് പണം എനിക്ക് വിട്ടുപോയ കാര്യമാണ് സാരമില്ല വാർത്തകാരം വന്ന് ഇത് ചെയ്യാതിരുന്നുവെങ്കിൽ ഈ അദ്വൈതികളെല്ലാം പട്ടിണിയായിപ്പോയി ഒരു തിരിയത്തിനോടെ അദ്വൈതികളുടെയൊക്കെ ഉപജീവന മാർഗമാണത് തിരിയ തിരിയ അതുകൊണ്ടത് അദ്വൈതമൊക്കെ പഠിക്കുന്നവർ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം ചതുര ക്ഷയതവും ആദ്യക്ഷര ഉപസ്ഥ